ശ്രീമുഖീതാനന്ദ അനന്തരസൂത്രം ഭവതി ക്ഷുദ്രജന്തവ ഇതി ഏഷ സമാഹരേ ഏവ ദന്തുഹ ഏകവ സ്യാത് യൂകാലിക്ഷം ആനകുലാ ക്ഷുദ്രജന്തവ ഏഷാം ക്ഷുദ്രജന്തൂനാം സമാഹരേ ദന്ത ഏകവ സ്യാത്. യൂകാലിക്ഷം യൂകാശ്ച ലിക്ഷാശ്ച തേഷാം സമാഹാരഃ യൂകാലിക്ഷം. യൂകാ പേൻ, തലയിലെ പേൻ. ലിക്ഷ എന്താണെന്ന് അത് വെച്ച് തന്നെ മനസ്സിലാക്കാം. എന്താണ് തലയിൽ തന്നെ ഉണ്ടാകുന്ന സാധനം? മലയാളത്തിൽ ഈരെന്ന് പറയും. അതാണ് ലക്ഷ, പേൻ, പേനിന്റെ സന്താനങ്ങൾ. അങ്ങനെ ലക്ഷ പേൻമുട്ട എന്നൊക്കെ പറയും. വെളുത്തിരിക്കുന്ന സാധനം ദേശാസംഹാര. ഇത് ക്ഷുദ്രജന്തുക്കളാണ്. ക്ഷുദ്രജന്തുക്കളുടെ സംഹാരം ഏകവത്താവുന്ന ക്ഷുദ്രജന്തു നിരസ്തിസ്യ. ക്ഷുദ്രജന്തു എന്ന് പറയുന്നത് എന്താണ്? നിരസ്ഥി, അസ്ഥിയില്ലാത്തവയാണ് ക്ഷുദ്രജന്തു എന്ന് പറയുന്നത്. അഥവാ ക്ഷുദ്രയേവയ. ക്ഷുദ്രം ചെറുത്, ഏറ്റവും ചെറുത് എന്നുള്ള അർത്ഥത്തിനും പറയാം. അഥവാ ക്ഷുദ്രയേവയ. ശതം വാ പ്രസൃതവും യേഷാം. പ്രസൃതി എന്ന് പറയുമ്പോൾ മുഷ്ടി, അഞ്ചൽ, അതിൽ ഒതുങ്ങുന്നത് ശതം. ഇവിടെ നൂറെന്നല്ല, നൂറോ അതിൽ കൂടുതലോ ഒരു കൈ മുഷ്ടിയിൽ ഒതുങ്ങിയാൽ പേന്, ഉറുമ്പ് എന്ന ഒരു കൈ മുഷ്ടിക്കകത്ത് നൂറിൽ കൂടുതൽ ഒതുങ്ങും. ശതം വാ പ്രസൃതവും ഏഷാം കേജിത് ആ നകുലാദവി. ചിലട് പറയുന്ന എന്താണ് നകുലം എന്ന് പറഞ്ഞാൽ കീരി. അത് തുടങ്ങി അങ്ങ് താഴോട്ടുള്ള എല്ലാം ക്ഷുദ്രജന്തുക്കളാണ്. കീരി, പല്ലി, പാറ്റ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ക്ഷുദ്രജന്തുക്കളാണ്. എന്താണ് ക്ഷുദ്രജന്തു നിരസ്തി സ്യാ അഥവാ ക്ഷുദ്രയേവയ. ശതം വാ പ്രസൃതോ യേഷാം കേചി ആന്നുകുലാതപി. ഇത് ഭാഷകാരൻ ക്ഷുദ്രജന്തുവിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇങ്ങനെയല്ല ക്ഷുദ്രജന്തു എന്ന് പറയുന്നതിന് അർത്ഥം പറയാം എന്നാ. എന്താണ് പറഞ്ഞത് പറയാൻ? ഞാനിപ്പോ പറഞ്ഞത് പാടിയ പാട്ട് പാടാൻ ചോദിച്ചാ പറയേണ്ടി വരും, ഞാൻ പറഞ്ഞാ തിരിച്ചും പറയേണ്ടി വരും. ക്ഷുദ്രജന്തു നിരസ്തി സ്യാത് അഥവാ ക്ഷുദ്രയേവയ ശതം വാ പ്രസൃതോ യേഷാം കേചിത് ആ നകുലാദപി. അത് അല്പം അവിടെ കൊടുത്തിട്ടുണ്ട്, ആ നകുലാ ക്ഷുദ്രജന്തവഹ അവിടെയും പറയുന്നു. അത് ഈ ശ്ലോകത്തിന്റെ നാലാം പാദം. ഇതാണ് ക്ഷുദ്രജന്തു എന്നുള്ളത്. അപ്പൊ ക്ഷുദ്ര ജന്തുനാം സമാസേ കൃതേ സമാഹാരേ ഏകവത്വം അനേന വിധീയത്തെ. യേഷാഞ്ച വിരോധക ശാശ്വതിക. ശശ്വത് ശബ്ദസ്യ ത്രൈകാലികം ഇത്യർത്ഥ. ശശ്വത് സദാ ഇത്യർത്ഥ. ശശ്വത്ഭവ ഇതി വിഗ്രഹേ ശശ്വതിക ഇതി രൂപം ന സിദ്ധ്യതി. പണിന്യനു അനുസാരേണ ശാശ്വതിക ശബ്ദ അസാധുരേവ അവ്യയാനാം ഭമാത്രേ ടിലോപ. ഇത്യാദികം അത്ര പ്രവർത്തതേ കസ്മാ നിപാതനാ. അത ശാശ്വതിക ശബ്ദ അത്ര നിപാതിത സദാ വർത്തത ഇത്യർത്ഥേ ശാശ്വതിക ശബ്ദ. യേഷാഞ്ച വിരോധ ശാശ്വതിക. യേഷാം പരസ്പര വിരോധ വർത്തത്തെ തേഷാം സമാഹാരേ ദ്വന്ദ്വേ ഏകവത് സ്യാത്. യേഷാം പ്രാഗ്വത് അഹി നകുലം അഹയശ്ച നകുലാശ്ച തേഷാം സമാഹാര അഹിനകുലം. യേഷാം പരസ്പര വിരോധ ലോകപ്രസിദ്ധേവ അഹീത്യസ്യ സർപ്പ ഇത്യർത്ഥ. അഹി നകുലയോ വിരോധ ജന്മനാ ഏവ സംഭവതി അത പ്രസിദ്ധ ഏവ. അത തേഷാ സമാഹാരേ കൃതേ അനേന സൂത്രേണ ശാശ്വതിക വിരോധസത്വാ അനേന സൂത്രേണ സമാഹാരത്വം തത ഏകത്വം ച വിധീയതേ ഏവം ഗോവ്യാഘ്രം. ഗാവഹ വ്യാഘ്രാശ്ച തേഷാം സമാഹാരഃ ഇതി വിഗ്രഹകൃതേ സമാസേ കൃതേ സ്വപ്ലോപേ ഗോവ്യാഘ്രം ഇതി ഭവതി. അത്രാവി ഗോവ്യാഘ്രയോ വിരോധ പ്രസിദ്ധമേവ അത ഏഷാം ച വിരോധ ശാശ്വതികഃ ഇത്യനേന സൂത്രേണ ശാശ്വത വിരോധസത്വാത് ഏകവത്വം നമസകത്വം ച. കാക്കോ ലൂകം കാക്കാശ്ച ഉലൂകാശ്ച തേഷാം സമാഹാര ഇതി വിഗ്രഹേ കൃതേ പൂർവതേവ അനയോ കാകഉലൂകയോ വിരോധസ്യ ലോകപ്രസിദ്ധത്വാ അത്രാപി സമാസേ കൃതേ ഏകവത്വം കാകഉലൂകം. അന്യത്ര അസ്യ സൂത്രസ്യ ഉദാഹരണം ശ്രമണബ്രാഹ്മണം ഇതി ദത്തം. ശ്രമണാനാം ബ്രാഹ്മണാനാം ച സമാഹാര തേഷാമപി പരസ്പര വിരോധ ലോകപ്രസിദ്ധേവ ശ്രമണ ഇത്യസ്യ ബൗദ്ധ സന്യാസന ഇത്യർത്ഥം. ബ്രാഹ്മണാന ശ്രമണൈസ്സഹ വിരോധ ആ ജന്മതേവ കസ്മാത് ബൗദ്ധത്വ ശ്രമണാന ബൗദ്ധത്വ അതഃ തദപി അത്ര ഉദാഹരണത്വേന വ്യാഖ്യാനേഷു ദൃശ്യത്തെ. ശ്രമണ ബ്രാഹ്മണമിതി വിഭാഷ ഇത്യാദോ പരത്വാ വിഭാഷാവൃക്ഷ മൃഗ ഇതി പ്രാപ്തം ചകാരേണ ബാധ്യതേ. പരത്വം ഇത്യനന്തരം വിരാമോ നാസ്തി ഇത്യാദോ പരത്വാ വിഭാഷാവൃക്ഷ മൃഗ ഇതി പ്രാപ്തം ചകാരേണ ബാധ്യതേ. അത്ര അസ്മിൻ സൂത്രേ ഏകഃ ചകാരഃ കൃതഃ തസ്യ പ്രയോജനം വക്ഷ്യതി. അത്ര അഗ്രിമസൂത്രം ഭവതി വിഭാഷ വൃക്ഷ മൃഗ തൃണ ധാന്യ വ്യഞ്ജന പശു ശകുനി അശ്വ പടവ പൂർവ അപര അധര ഉത്തരാണ്. അനേന സൂത്രേണ വികൽപ്പേന ഏകവത്വം വിധീയതി. കിന്തു അത്ര അസ്മിൻ സൂത്രേ യേഷാഞ്ച വിരോധ ശാശ്വതിക ഇത്യസ്മിൻ സൂത്രേ ചകാരഗ്രഹണേന അഹിനകുലം ഗോവ്യാഘ്രം കവകോലൂക ഇത്യാദി സ്ഥലേഷു നിത്യമേവ ഏകവത്വം ഭവേത്. അന്യഥ തത്ര അഹിനകുലം ഗോവ്യാഘ്രം അന്യത്ര മൃഗശബ്ദം വർത്തത, പശു ശകുനി വർത്തത. അതഃ തദ്വാര അത്രാപി അഹി നഗുന ഇത്യാദി അപി നികൽപേന ഭൂയത. അതഃ അത്ര നിത്യത്വസിദ്ധയെ ഏകത്വസ്യ നിത്യത്വസിദ്ധയെ സൂത്രേ ചകാരഗ്രഹണം കൃതം. അതത്ര അഹിനകുലം ഗോവ്യാഘ്രം കാക്കോലൂകം ഇത്യാദിഷു നിത്യേവ ഏകവത്വം. അതഃ ഉക്ത ഇത്യാദോ പരത്വാ പുരുഷേദം പരം കാര്യം ഇതി വർത്തതി. അതഃ വിഭാഷ ഇത്യാദി സൂത്രസ്യ പരത്വാദ് വിഭാഷാവൃക്ഷമൃഗ ഇതി പ്രാപ്തം വികൽപ്പം അനേന സൂത്രേണ ചകാരഗ്രഹണേന പരത്വാദ് അത്ര വിഭാഷ പ്രാപ്ത. ചകാരഗ്രഹണേന വികൽപ്പ നിവാരിത, ചകാരേണ ബാധ്യത. അത്ര വിരോധ വൈരമേവ നതു സഹ അനവസ്ഥാനരൂപം വിരോധം. അതഃ ഛായാതപൗ ഛായാച ആതപശ്ച ഇത്യത്ര ഛായാതപൗ ഇതി ഭവതി. ഛായ ആതപയോ വിരോധത്വേ അപി അത്ര വൈരം നാസ്തി. കിന്തു സഹ അനവസ്ഥാന മേവാത്ര വിരോധ ഏകത്ര സ്ഥിത്യഭാവയവ അത്ര വിരോധ. അതഃ അസ്മിൻ സൂത്രേ വിരോധ ഇത്യനേന വൈര വിവക്ഷിത. അത്ര വൈര രൂപ വിരോധ നാസ്തി. സഹസ്ഥിത്യഭാവേ വാത്ര വിരോധ. അതഃ ഛായാതപോ ഇത്യേത്ര ഏഷാംജ വിരോധസ്യ അശ്വതിക ഇത്യനേന ഏകവത്വം ന ഭവതി. അതഃ വിരോധ ദ്വിധ പ്രതീയതേ. ഏകഃ വൈരം അസ്മിൻ സൂത്രേ നിർദ്ദിഷ്ട വൈരം ഇത്യേകഃ വിരോധ. അന്യഃ വിരോധ ഭവതി സഹ അനവസ്ഥിതി സഹ അനവസ്ഥാനം. ഒരുമിച്ചിരിക്കാതിരിക്കുക അതാണ് സഹാനവസ്ഥാനം. ഛായാതപോ എന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കില്ല. അഹിനുകുലത്തിലാണെങ്കിൽ വൈരമാണ്. അപ്പോൾ അത് ഉദാഹരണമായിട്ടെടുക്കാവൂ. ശൂദ്രാണാം ച അനിരവസിതാനാം അനിരവസിതാനാം ആ ബഹിഷ്കൃതാനാം ശൂദ്രാണാം പ്രാഗ്വത്. തക്ഷായസ്കാരം തക്ഷാണശ്ച അയസ്കാരാശ്ച ഇതി വിഗ്രഹേ. തക്ഷ അയസ്കാരയോ ശുദ്രത്വ. തയോ അനിരവസിതത്വ അനിരവസിതത്വ അഭിഷ്കൃതത്വാദ് ഇത്യർത്ഥ. അനിരവസിതാനാം ഇത്യസ്യ അർത്ഥ ആഭിഷ്കൃത ഇത്യർത്ഥ. ശുദ്രത്വേവി തേഷാം ബഹിഷ്കൃതത്വം നസ്തി. അതഃ അത്ര ഏകവത്വം ശുദ്രത്വേവി ഏകവത്വം. പാത്രാത് ബഹിഷ്കൃതാനാം തു ചാണ്ടാല മൃതപാഹ. ചാണ്ടാലാശ്ച മൃതപാശ്ച ഇതി വിഗ്രഹേ കൃതേ തേഷാം സമാഹാരേ വിവക്ഷിതേ അപി അത്ര ഏകവത്വം ന ഭവതി ന ഇതരേതരയോഗ ദ്വന്ദേവ. ചാണ്ടാലാനാം മൃതപാനാം ച ഇത് വിഗ്രഹേ അപി. ചണ്ടാല എന്ന് പറയാറുണ്ട്, ചാണ്ടാല എന്ന് പറയാറുണ്ട്, രണ്ടും പറയാറുണ്ട്. ചണ്ടാല എന്നുള്ളത് പറയാം. ചണ്ടാലാസ് മൃതപാസ് പാത്രാത് ബഹിഷ്കൃതം എന്ന് പറഞ്ഞാൽ ചണ്ടാളനും മൃതവനും പാത്രത്തിൽ ആഹാരം കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ചണ്ടാളനും മൃതവനും പാത്രത്തിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പാത്രം ചാരം കൊണ്ട് തേച്ചു കഴിയുവാനും ശുദ്ധിയാകത്തില്ല എന്നാണ്. പണ്ടത്തെ ഭരണഘടനയാണ്, ഹർഷ സംസ്കാരത്തിന്റെ ഭരണഘടനയാണ്. ഹർഷ സംസ്കാരത്തെ താങ്ങുന്നവരെല്ലാം ഇതുകൂടി താങ്ങിക്കോളണം. ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിൽ ജനിക്കുന്ന അരുമ സന്താനം. അതിന്റെ തന്നെ ഒരു വിഭാഗം തന്നെ. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർച്ചറിയിലാണ്. മൃതമായ ശരീരങ്ങളെയൊക്കെ ദാഹ ദഹിപ്പിക്കുന്നതുവരെ സൂക്ഷിക്കുന്ന ജോലി അവർക്കാണ് അതുപോലെ മൃതപന്മാരെന്ന് പറഞ്ഞു. ചണ്ടാളന്മാരവർ അവർക്ക് ബ്രാഹ്മണരുമായിട്ട് ബന്ധമില്ല. എങ്ങനെ അവർക്ക് ബ്രാഹ്മണരുമായിട്ട് ബന്ധമില്ലേ? ആർക്ക്? അതും ഇതിൽ തന്നെയാണ്. ബ്രാഹ്മണൻ ചണ്ടാളരുടെ ഒരു വിഭാഗമാണ് മൃതപന്മാർ. എന്നുവെച്ചാൽ പഴയ വ്യവസ്ഥിതി അനുസരിച്ച് ബ്രാഹ്മണൻ ശൂദ്ര സ്ത്രീയിലൊരു സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ബഹിഷ്കരിക്കും. എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിക്കുക. അപ്പോൾ സമൂഹത്തിൽ നിന്ന് അവനെ പുറത്താക്കുക. അപ്പോൾ ശൂദ്രന്മാരിൽ തന്നെ രണ്ടു കൂട്ടരുണ്ട്. ചാതുർവർണ്ണയത്തിൽപ്പെട്ട ശൂദ്രജാതിയുണ്ട്. ഇവിടെ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൈവർണികന്മാരൊഴികെയുള്ള എല്ലാ ജാതിക്കാരും ശൂദ്രനാണ്, ചണ്ടാളൻ ഉൾപ്പെടെയുള്ളവർ. ആ ശൂദ്രജാതിയിൽ തന്നെ പല ജാതികളുണ്ട് ശൂദ്രന്മാരിൽ. അതിലാണ് തക്ഷായസ്കാരം രജക തന്തുവായം. രജകൻ തുണി അലക്കുന്നതാണ് തന്തുവായം. അപ്പം ഇതിൽ ഇവരെല്ലാം ഭാഗ്യവാന്മാരാണ്. തക്ഷനും അയസ്കാരനും ഇരുമ്പ് പണി ചെയ്യുന്നവനും മരപ്പണി ചെയ്യുന്നവനും തുണി അലക്കുന്നവനും തുണി നെയ്ത് എടുക്കുന്നവനും. കാരണം ഇവരിലേക്ക് ആവശ്യമുണ്ട്. മറ്റ് മൂന്ന് വർണ്ണക്കാർക്കും ത്രൈവർണികന്മാർക്ക് ഇവരുടെ ആവശ്യമുണ്ട്, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അതുകൊണ്ട് ഇവർ ശൂദ്രന്മാരാണെങ്കിലും ഇവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രം തേച്ച് കഴിയാൽ ശുദ്ധിയാവും. എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ നിന്ന നിയമങ്ങളാണിത്. എന്നാൽ ബ്രാഹ്മണന് ജനിച്ചവനായിട്ട് കൂടി ശൂദ്ര സ്ത്രീയിൽ ജനിച്ചു പോയത് കൊണ്ട് അവൻ ചണ്ഡാളനാണ്. നമ്മുടെ വ്യാസനെ പോലെയുള്ളവർ വ്യാസനും ചണ്ഡാളനാണ്. കഥയനുസരിച്ച് ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീ ജനിച്ചവർ. അപ്പോൾ അവരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ പാത്രം കഴിയാതെ ശുദ്ധമാകില്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണോ, അവർക്ക് പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. എന്റെ കുട്ടിക്കാലത്ത് നാട്ടും പുറത്തൊക്കെ എങ്ങനെയായിരുന്നു, ഇങ്ങനെ പല ജാതിയിലും പെട്ടവർക്ക് ഇലയിലെ ഭക്ഷണം കൊടുക്കും, പാത്രത്തിൽ ഭക്ഷണം കൊടുക്കത്തില്ല. ഇന്നും അങ്ങനെ ഉണ്ടോയെന്നറിയത്തില്ല. അപ്പോൾ നൂറ്റാണ്ടുകളായി നിന്ന ദുരാചാരങ്ങൾ അനാചാരങ്ങൾ ഇത് എഴുതി വെച്ചവർ എത്ര ക്രൂരന്മാരാണോ മനുഷ്യനെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ എത്ര ശക്തമായ സ്വാധീനം ആ കാലഘട്ടത്തിൽ, ഇതെപ്പോഴാണ് ബി സി എഴുതിയെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഈ സൂത്രങ്ങൾ. ആ കാലഘട്ടത്തിൽ പോലും ഇതൊക്കെ ശക്തമായി നിലനിന്നിരുന്നു എന്നുള്ള രീതിയിൽ നിന്ന് മനസ്സിലാക്കും. അപ്പം ഇങ്ങനെ മനുഷ്യനെ ആർഷ സംസ്കാരം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷെ അതാരും പുറത്തു പറയാറില്ലെന്നേ ഉള്ളൂ. അത് അതുപോലെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഇന്ന് പലരും പറയുന്നത്. വീണ്ടും പാത്രം തേച്ചാലും വെളുക്കാതിരിക്കണം എന്നാണ്. അത് കഥ അറിയാതെ പറയുന്നവരാണ്. ഇപ്പോൾ അത് പറയുന്ന ശൂദ്രന്മാരാണ് ഇതൊക്കെ തിരിച്ചു വരണമെന്ന് പറയുന്നു. ഇവിടെ പറയുന്നുണ്ട് ഏർഭുക്തം പാത്രം ക്ഷാര ഉദക പ്രക്ഷാളനേന സംസ്കാരേണാവി നശുദ്ധിർ തേ നിരവസുതാഹ ചണ്ടാളാദേഹ. ഏസ്തു ഭുക്തം പാത്രം സംസ്കാരേണ ശുദ്ധ്യതി. ചുരുക്കത്തിൽ ഭക്ഷണം അവർക്ക് പാത്രത്തിൽ അവർ പൂർണ്ണമായും ബഹിഷ്കൃതരാണ് സമൂഹത്തിൽ നിന്ന്. ഗ്രാമത്തിലെ ജീവിക്കാൻ പാടില്ല, അതിന് പുറത്ത് എവിടെയെങ്കിലും ജീവിക്കണം. അത് എത്രയോ മനുഷ്യർ നൂറ്റാണ്ടുകൾ എന്തുമാത്രം നരകയാതന അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നിന്നത് വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും. അതിനുവേണ്ടി ഒരു സൂത്രം എഴുതി പാണിനി മോശക്കാരനല്ല, അതിനൊന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അടുത്തു വരുന്നത് ഒന്നും പ്രസിദ്ധമായ ഉദാഹരണങ്ങളല്ല. തെറ്റാണെന്നുള്ളൊരു അത് അതെങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്താഗതി വ്യത്യസ്തമായിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. ഓരോരോ കാലഘട്ടത്തിൽ മനുഷ്യർ അങ്ങനെ ചിന്തിച്ചിരുന്നു. ആണെങ്കിൽ ലോകത്തെല്ലാ ഭാഗത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിൽ. ശക്തിയും ബുദ്ധിയുമുള്ളവൻ മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഓരോ തന്ത്രങ്ങൾ അത് ഇന്നും പ്രയോഗിക്കുന്നുണ്ട്, വേറെ തരത്തിലാണെന്നേ ഉള്ളൂ. ഇന്നത് രാഷ്ട്രീയമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു, അന്ന് ഇങ്ങനെ ജാതിയുടെ പേരിൽ ഉപയോഗിച്ചു. അത് ഇവിടെ അത് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ സ്മൃതികളിൽ എഴുതി വെച്ചു. അതേ സ്മൃതികളിൽ തന്നെ മറിച്ചു എഴുതി വെച്ചു. അമാനിത്വം, അദമ്പിത്വം, അഹിംസ, ചാന്തിരാർജവം, ഇതെല്ലാം എഴുതിയ സ്മൃതികളിൽ തന്നെ ഇത് വഴി. അതാ ഇവിടുത്തെ ഒരു വൈപര്യം. കാടന്മാരാണിത് ചെയ്തതെങ്കിൽ ശരി, അത് ശരിയാണ്. ഇങ്ങനെയുള്ള യാതൊരു സംസ്കാരം ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ല ആദിവാസികളോ വനവാസികളോ രാക്ഷസന്മാരോ എന്നൊക്കെ പറയുന്നവർ ചെയ്തെങ്കിൽ ശരി, ഇതങ്ങനെ അല്ലല്ലോ ചെയ്തത്. ഒരേ വർണ്ണവ്യവസ്ഥ ഇത്, ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിൽ, അതും വർണ്ണവ്യവസ്ഥയുള്ളതാണ്. ജനിച്ചു കഴിഞ്ഞാൽ അവനെ ബഹിഷ്കരിക്കുക എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ടാക്കിയത് വളരെ കാടത്തമാണ്, ക്രൂരതയും കാടത്തവുമാണ്. പക്ഷെ അതിൽ ചിലർക്ക് മാന്യത കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വ്യാസനും പരാശരനും ഒക്കെ നീചയോനിയിലാണ് ജനിച്ചതെങ്കിലും അവർക്ക് മാന്യത കിട്ടിയല്ലോ. വ്യാസനും ഇപ്പൊ ചണ്ഡാളന ആണെന്ന് പറഞ്ഞല്ലോ അർത്ഥത്തിൽ. അതുപോലെ വ്യാസന്റെ അച്ഛൻ പരാശരനും അദൃശ്യന്തി എന്ന ഒരു ചണ്ഡാളി ശക്തി എന്ന ഭൂമിക്ക് ജനിച്ചിട്ടുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും ചണ്ഡാളന്മാരായിട്ട് അവർക്ക് നല്ല അംഗീകാരം ഉണ്ടായി. അപ്പൊ അങ്ങനെ എക്സെപ്ഷനായിട്ട് ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏത് നിയമങ്ങളും ഏത് വ്യവസ്ഥയിൽ നിന്നും അപവാദങ്ങളും ഉണ്ടാകും, അത് നമ്മൾ അംഗീകരിക്കണം. ഏതൊരു വ്യവസ്ഥിതിയിലും ചിലപ്പോൾ അങ്ങനെ ചില അപവാദങ്ങളുണ്ടാകും. പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും മരിച്ച് മണ്ണടിയുമ്പോഴാണ് അതിൽ നിന്ന് വരുത്തേ ഉണ്ടാകുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് പേര് ഉണ്ടാകേണ്ട സ്ഥാനത്താണ് ആ വ്യവസ്ഥയുടെ ദോഷം കൊണ്ട് ഒന്നോ രണ്ടോ പേര് മാത്രം അവശേഷിക്കുന്നു. എന്തോ ഭാഗ്യം, അതൊരു കഥയാണ്. ഇതങ്ങനെയല്ല, ഇത് നിയമമാണ്. മറ്റത് പറയുന്നൊരു ഇതിഹാസ കഥ മാത്രമാണ്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറഞ്ഞില്ല. ചരിത്രമല്ല, ചരിത്ര വസ്തുതയായിട്ട് നമുക്കെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല, കഥയായിട്ട് എടുക്കാൻ പറ്റും. ഇത് ചരിത്രമാണ്, എഴുതി വച്ചിരിക്കുന്ന നിയമമാണ്, രണ്ടിനും ഒരുപോലെ കാണാൻ പറ്റും. ഇനി അങ്ങനെ ചരിത്ര ഇതിഹാസത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചരിത്രമായി നമ്മൾ പരിഗണിച്ചാൽ, ചരിത്രമായി പരിഗണിക്കാൻ പറ്റത്തില്ല. രണ്ടും രണ്ടാണ്, ഇതിഹാസം വരെ ചരിത്രം വരെ. ചരിത്രമായിട്ടെടുത്ത് അവിടെ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കേണ്ടി വരും. അപ്പം അത് ഇതിഹാസം. ഇതിഹാസത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതൊരു അപവാദം മാത്രം, ഏതിനും അപവാദം വരും. അതുകൊണ്ട് വിശേഷതയില്ല. കാരണം ഇവിടെ പറയുന്നതനുസരിച്ച് അവന് പാത്രത്തിൽ ആഹാരം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവനെങ്ങനെ വ്യാസനാകും? ഒരു ചാൻസ്. അപ്പോൾ ഇതിഹാസം വരെ, ചരിത്രം വരെ. നമ്മൾ ഇത് ശരിക്കും ചരിത്രമാണ്, ഇങ്ങനെ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ആചാരം നിലനിൽക്കില്ല, നിയമം ഇത്. അപ്പോൾ അത് എത്ര കാലം നിലനിന്നിരിക്കും? ബി സിയിലാണത് നടന്നതെങ്കിൽ, അല്ലെങ്കിൽ എ ഡി അടുത്ത്, എത്രയോ നൂറ്റാണ്ടുകൾ നിന്നിരിക്കും, എത്ര ആയിരം വർഷം നിലനിന്നിരിക്കും. ഈ ഇത്രയും വർഷം എത്ര മനുഷ്യരിവിടെ കഷ്ടപ്പെട്ടിരിക്കും ഈ നിയമങ്ങളുടെ പേരിൽ, ബഹിഷ്കൃതരായിരിക്കും എന്നേ പറയുന്നു. ഇതിനപവാദമായി എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ഒരു സൂചനയായിരിക്കും കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം കഥയിലും വ്യക്തമാണ്, പരാശരന് ഇങ്ങനെ ഒരു പുത്രനുണ്ടായപ്പോൾ അത് ഭംഗിയായി പറഞ്ഞെങ്കിലും പരാശരനും ആ പുത്രനെ ഉപേക്ഷിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. പറയുന്നങ്ങനെയാ പറയും. പിന്നെ എങ്ങനെയോ വളർന്ന് അത് മഹാനായി എന്നാ പറയുന്നത്. അതുകൊണ്ട് കഥയെ വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. രേഖകൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റും. ഇതൊരു രേഖയാണ്, വ്യാകരണ സൂത്രം, സ്മൃതി എന്നാ രേഖകളും. എങ്ങനെ എങ്ങനെ അത് ജന്മം കൊണ്ടാണോ അല്ലേ എന്നല്ലേ പറഞ്ഞത്. ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിൽ ജനിക്കുന്നവനാണ് ചണ്ടാളനം കൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ജന്മം കൊണ്ടല്ല അങ്ങനെ ആകാശത്തുനിന്ന് വരും. അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ അന്നത്തെ ഇതനുസരിച്ച് അതാണ് ചാണ്ടാള ശബ്ദം വരുന്നത്. ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിൽ ഒരുവൻ ജനിച്ചു കഴിഞ്ഞാൽ അവനെ ഗ്രാമത്തിൽ നിന്ന് ബഹിഷ്കരിക്കും. ബഹിഷ്കരിച്ച് അവൻ പിന്നെ വേറെ ഏതെങ്കിലും ഈ ഗ്രാമ ഇതുപോലെ പല വകുപ്പുകൾ കാണുമല്ലോ. ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിൽ ജനിച്ചവന് ഇതാണ് സ്ഥിതിയെങ്കിൽ ക്ഷത്രിയന് ശൂദ്രസ്ത്രീ ജനിച്ച അവന്റെ ഗതി എന്തായിരിക്കും? ഇതെല്ലാം കൂടെ ചേർന്ന് പിന്നീട് അതിൽ നിന്ന് വംശപരമ്പര ഉണ്ടായി ചണ്ടാളന്മാരുണ്ടാവും. ചണ്ടാല സന്തതികളാണ് ചണ്ടാളന്മാർ. അത് പിന്നെ വേറെ വേറൊരു ഗ്രൂപ്പായിട്ട് അത് കിടക്കും. അതാണ് ഇനി കാണുന്ന ജാതികളും ഉപജാതികളും എല്ലാം ഇക്കാലത്ത് വന്നു. അപ്പൊ അത് ഒരാളായിട്ട് മാത്രം നിന്ന് ചത്തുപോകത്തില്ല, അവന് ജീവിക്കണ്ടേ? അതോടെ അവസാനിക്കില്ല. അവൻ പുറത്തിറങ്ങുമ്പോൾ അവനും കാണും ഇതുപോലെ പലരും അവരുടെ കൂട്ടത്തിലാവും. അവന്റെ കൂട്ടത്തിൽ അപ്പൊ ഈ ബഹിഷ്കൃതരായവരാണ് പല ജാതികളും പിന്നീടുണ്ടായത്. അല്ലാതെ തന്നെ വേറെ ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. പഴയ ഗോത്ര വ്യവസ്ഥിതി അനുസരിച്ച് ഓരോ ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. ഈ ശൂദ്രന്മാരെ തന്നെ ഇപ്പൊ പറയുന്നില്ലേ, തക്ഷൻ, അയസ്കാരൻ, തന്തുവായൻ, രജകൻ, ഇതൊക്കെ ഓരോരോ ഗോത്രങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. തൊഴിൽ ചെയ്തു വന്നു അവരീ ശൂദ്രന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നു. അടുത്തു വരുന്നത് മുമ്പ് വന്ന സൂത്രമാണ്, ആനങ്കർത്തോ ദ്വന്ദ്വേ വിദ്യായുനി സംബന്ധവാചിനാം ഋദന്താനാം ദ്വന്ദ്വേ ആനങ് സ്യാദ് ഉത്തരപദേ പരേ. ഇത് നമ്മൾ ഈ പ്രക്രിയ ചെയ്തതാണ്. ഹോതാ പോതാരോ, അവിടെ ഹോത്ര ശബ്ദത്തിന് ആനങ് വന്നു, നകാരം ലോപിച്ച് നകാരം ലോപിച്ച് ഹോത എന്ന് പറഞ്ഞു. ഹോത്ര പോത്ര നേഷ്ട ഉദ്ഗാതാരഹ, ഉദ്ഗാതൃ ശബ്ദത്തിന് ആനങ് വന്നു. അതിന് ഇവിടെ പറഞ്ഞു ഉത്തരപദേ പരേ. ഉത്തരപദേ പരേ പൂർവപദ അന്തസ്യ ആനങ് ആദേശസ്യ. ഋദന്താനാം പൂർവപദാന്ത ഇർകാരസ്യ ആനങ് സ്യാത്. മാതാ ച പിതാ ച ഇതി വിഗ്രഹേ കൃതേ മാതൃ സു പിതൃ സു ഇതി സ്ഥിതേ. പിതൃ ശബ്ദരൂപ ഉത്തരപദേ പരേ മാതൃശബ്ദാന്ത ഋകാരസ്യ ആനങ്ങി കൃതേ മാതാ പിതരോ ഇതി സിദ്ധ്യതി അഭ്യർഹിതത്വാ മാതൃശബ്ദസ്യ പൂർവനിപാതം. പുത്ര അന്യദരസ്യാം ഇത്യതഃ മണ്ഡൂക പ്ലുത്യ പുത്ര ഇത്യനുവൃത്തേഹ പിതാ പുത്രോ ഇതഃ പൂർവം വർത്തതേ ആനങ്ങൃത്വ ദ്വന്ദ് ഇത്യതഃ പൂർവം പുത്രേ അന്യതരസ്യാം ഇതി സൂത്രം വർത്തതേ മധ്യേ അന്യാനി സൂത്രാണ്യപി വർത്തന്തേ കിന്തു പൂർവസ്മാത് പുത്രേ അന്യതരസ്യാം ഇത്യസ്മാ സൂത്ര പുത്രശബ്ദഃ മണ്ഡൂകപ്ലുത്യ അത്രായാതി. ഇത്യുക്തെ മധ്യ സൂത്രേഷു ന അനുവർത്തതേ പുത്രശബ്ദഃ. പുത്രേ അന്യദർശ്യാം ഇത്യതഃ സൂത്രാത് മണ്ഡൂകവത് ഉത്പ്ലുത്യ ആയാതി. അതഃ പുത്രശബ്ദഃ അസ്മിൻ സൂത്രേ ഏവ അനുവർത്തതെ മധ്യ സൂത്രാണി ത്യക്ത്വാ അത ഉക്തം പുത്രേ അന്യതരസ്യാം ഇത്യത മണ്ഡൂകപ്ലുത്യ പുത്ര ഇത്യനുവർത്തയെ പിതാ പുത്രോ പിതാച പുത്രശ്ച ഇതി വിഗ്രഹേ കൃതേ പിതൃശബ്ദസ്യ ഋകാരസ്യ സ്ഥാനേ ആനങ്ങാദേശേ പിതാ പുത്രോ ഇതി ഭവതി. എതത് മണ്ഡൂകപ്ലുത്യാദി വിഷയാഃ ഭാഷ്യേവ വർത്തതെ. എതദപി ഭാഷ്യകാര ഭാഷ്യവ്യാഖ്യാനമേവ. സർവത്ര കിം അനുവർത്തതെ ഇതി ഭാഷ്യ ലിഖിതം വാ. ഭാഷ്യേ സർവത്ര അനുവർത്തി വിഷയേ ന ഉക്തം കിന്തു ഏതാദൃശ സ്ഥലേഷു എത്ര കുത്രാവി മണ്ഡൂകപ്ലുത്യാ അനുവർത്തി വിഷയേ ഉക്തമേവ. സിംഹാവലോകിതം ചെയ്യുക അനന്തരം പൂർവമുക്തം ഗംഗാപ്രവാഹ സിംഹാവലോകിതം ചെയ്യുക മണ്ഡൂകപ്ലുതമേവ ച ഗംഗാപ്രവാഹവച്ചാപി അധികാര സ്ത്രിധാമത ഇതി ബഹുവാരം അസ്മാവിരുക്തം. അത്ര മണ്ഡൂകപ്ലുതി ഇത്യപി അധികാര വർത്തതെ. ദേവതാ ദ്വന്ദ്വേച്ച ഉത്തരപദേ പരേ ആനങ്ങ് മിത്രാവർണോ മിത്രശ്ച വരുണശ്ച ഇതി വിഗ്രഹേ കൃതേ അയം ദ്വന്ദ്വ ദേവദാദ്വന്ദ്വ ഭവതി. മിത്രശബ്ദസ്യ വരുണശബ്ദസ്യാപി ദേവദാവാചകത്വാത് അയം ദേവദാദ്വന്ദ്വസമാസഃ ഏവം സ്ഥിതേ ഉത്തരപദേ വരുണശബ്ദേ പരേ പൂർവദസ്യ മിത്രശബ്ദസ്യ ആനങ്ങ ആദേശേ കൃതേ മിത്രശബ്ദസ്യ അന്തിമാകാരസ്യ ആനങ്ങാദേശേ കൃതേ മിത്രാ ഇതി ഭവതി മിത്രാവർണോ ഇതി സിദ്ധ്യതി. മനസ്സിലായല്ലോ. മിത്രവർണ്ണാതിരുന്നു അവസാന മിത്രാവർണം. ദേവതാവാചക ശബ്ദമായതുകൊണ്ട് പറഞ്ഞ് ദേവതാദ്വന്ദ്വേച്ച മിത്രാവർണ ശബ്ദ പ്രസിദ്ധേവ വേദേഷു ലഭ്യത. വായുശബ്ദ പ്രയോഗ പ്രതിഷേധ അഗ്നിവായു വായു അഗ്നി അത്ര അഗ്നിശ്ച വായുശ്ച അയമപി ദേവതാദ്വന്ദ്വ കിന്തു അത്ര വാർത്തകേ വായുശബ്ദ പ്രയോഗേ പ്രതിഷേധ ഇതി ഉക്തത്വാത് അത്ര പൂർവ പദ അന്തിമ വർണ്ണസ്യ ആനങ്ങാദേശഃ ന ഭവതി. അതഃ അഗ്നിശ്ച വായുശ്ച അഗ്നിവായു വിവരേതേവി ഏവമേവ വായുശ്ച അഗ്നിശ്ച വായു അഗ്നി ഇതി. അത്ര വായുശബ്ദ പ്രയോഗേ ഇത്യുക്തത്വാത് വായുശബ്ദസ്യ പൂർവപ്രയോഗേ വ ഉത്തരപദത്വേന പ്രയോഗേ വാർത്തികസ്യ പ്രവൃത്തിഃ ഏവം ആനങ് ആദേശ അഭാവഃ അഗ്നിവായു വായുഗ്നി. പുനർദ്വന്ദ്വഗ്രഹണം പ്രസിദ്ധ സാഹചര്യസ്യ പരിഗ്രഹാർത്ഥം പൂർവസ്മിൻ സൂത്രേ ആനങ്ങരുതോ ദ്വന്ദ്വ ഇത്യത്ര ദ്വന്ദ്വശബ്ദ വർത്തതെ ഏവ. അനന്തരസൂത്രേ അസ്യ ശബ്ദസ്യ അനുവൃത്തി കരണീയ പരന്തോ അത്രാപി ദ്വന്ദ്ശബ്ദ പ്രയുക്ത ദേവദാദ്വന്ദ്വൈത്യത്രാപി കസ്മാത് ഏവം കൃതം അസ്യ സമാധാനം മക്ഷ്യതി പുനർദ്വന്ദ്വഗ്രഹണം ഇത്യസ്യ ദേവദാദ്വന്ദ്വൈച ഇത്യസ്മിൻ സൂത്രേ ദ്വന്ദ്വഗ്രഹണം പ്രസിദ്ധ സാഹചര്യസ്യ പരിഗ്രഹാർത്ഥം അസ്യ സൂത്രസ്യ പ്രവൃത്തി പ്രസിദ്ധ സാഹചര്യ സ്ഥലേ ഏവ ഭവതി നത്തു സർവത്ര ബ്രഹ്മപ്രജാപതി ഇത്യാദു നാനങ്കേന ബ്രഹ്മപ്രജാപതി ഇതി ശബ്ദദ്വയം ദേവതാവാചക ശബ്ദദ്വയമേവ പരന്തു ബ്രഹ്മ പ്രജാപതി ശബ്ദദ്വയസ്യ അവിർഭാഗിത്വേന പ്രസിദ്ധ സാഹചര്യം വേദേ നവലഭ്യതി അത്ര അഗ്നിവായു ദേവതാദ്വയം ഹവിർഭാഗിത്വേന പ്രസിദ്ധമേവ ഹിന്ദു ഏവം വേദേ ബ്രഹ്മ പ്രജാപതി ദേവതാദ്വയം പ്രസിദ്ധം ഹവിസ് യാഗത്തിൽ ഹവിസ് അർപ്പിക്കാൻ വേണ്ടി അഗ്നി വായുദേവന് ഒരുമിച്ച് വരും. എന്നാൽ ബ്രഹ്മ പ്രജാപതി ദേവതകൾ അങ്ങനെ ഒരുമിച്ച് വരുന്നതായി വേദത്തിൽ പറയുന്നില്ല. അതാണ് പ്രസിദ്ധ സാഹചര്യസ്യ അത്ര പരിഗ്രഹോ നാസ്തി അത ബ്രഹ്മ ഇത്യത്ര ബ്രഹ്മ ഇതി ന ഭവതി ദേവതാദ്വന്ദ്വത്വാ അത്ര ബ്രഹ്മ ഇതി ന ഭവതി. അത്ര സാഹചര്യം ഗ്രഹണമപി വേദേ നിർദ്ദിഷ്ട സാഹചര്യമേവ ഇന്നത്തെ ലോകനിർദ്ദിഷ്ടം ഹവിർഭാഗിത്വേന ശ്രുതം തത് അസി വ്യാഖ്യാനം കൃതം ഹവിർഭാഗിത്വേന ശ്രുതം നാപി ലോകേ പ്രസിദ്ധ സാഹചര്യം ലോകപ്രസിദ്ധ സാഹചര്യം ലോകപ്രസിദ്ധ സാഹചര്യം ഉക്തൗ പർവതി പരമേശ്വരോ ഇത്യത്രാപി ആനങ് സ്യാത് പർവതി പരമേശ്വരോ ജഗത പിതരു വന്ദേ പർവതി പരമേശ്വര ഇത്യേത ലോകപ്രസിദ്ധ സാഹചര്യമേവ ബിന്ദു അത്ര ഏക ഹവിർഭാഗിത്വം അത്ര അർത്തിജ്യ സാഹചര്യമേവ ഋത്തിജ് സംബന്ധി യജ്ഞസംബന്ധി സാഹചര്യമേവ അത്ര ബ്രഹ്മപ്രജാപതി ദേവതാദ്വയസ്യ ഏതാദൃശ സാഹചര്യം നാസ്തി നാപി ലോകപ്രസിദ്ധ സാഹചര്യം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ചേർച്ച ഹവിസ് സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ആ ഒരുമിച്ചുള്ള വരവ് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്നാ പറയുന്നത് ബ്രഹ്മപ്രജാപതി ബ്രഹ്മ പ്രജാപതി ദേവതകൾ ഒരുമിച്ച് ഹവിസ് സ്വീകരിക്കുന്നതായിട്ട് വേദത്തിൽ പറയുന്നില്ല എന്നത് അനന്തരം ഭവതി പ്രസിദ്ധമുദാഹരണം ദിവോദ്യാവ ദേവദാദ്വന്ദേ ഉത്തരപതേ ദ്യാവാഭൂമി ദ്യാവാക്ഷാമി പ്രസിദ്ധ ഉദാഹരണമേവ ദ്യവുഷ്ഠ ഭൂമിഷ്ഠ ഇതി വിഗ്രഹേ ദൗഹ് ഇതി കഥം ഭവതി, ദൗഹ് ശബ്ദ കഥം സിദ്ധ്യതി. ഔതാദേശേ എണ്ണാദേശേ ദൗ സു ദൗഹ് ദിവൗ ദിവഹ ദിവൻ ദിവൗ ദിവഹ ദിവ ദുഭ്യം തത്ര ദിവ ഉത്തിരി ഭവതി. ദേവതാദ്വന്ദേ ഉത്തരപദേ ദൗശ്ച ഭൂമിശ്ച ഇതി വിഗ്രഹേ കൃതേ ദ്യോ ശബ്ദസ്യ അലവിഗ്രഹം കഥം ഭവതി? ദിവ് സു ഭൂമിസു അത്ര ദിവി ശബ്ദസ്യ ദ്യാവ ആദേശ ഉത്തരപദേ പരെ ദ്യാവ ഭൂമി ഇതി ഭവതി. ഇതരെ ഇതര ദ്വന്ദ്വേ ദ്വിവചനെ ദ്യാവ ഭൂമി ഇതി സിദ്ധ്യതി. ദിവി ശബ്ദസ്യ ദ്യാവ ഇതി ആദേശ ദ്യാവ ദ്യാവാ ഭൂമി ദ്യാവാ പൃഥിവി ഏവം ദ്യാവാ ക്ഷാമേ ദൗശ്ച ക്ഷാമാച ക്ഷാമാ ഇതി പൃഥിവി പര്യായ വേദേ നിർദ്ദിഷ്ട ശബ്ദ. ദേവദാദ്വന്ദേ ഉത്തരപദേ സർവത്ര ദേവദാദ്വന്ദേ ഇതി അനുവർത്തതേ സർവം വേദേ ഏവ ദ്യാവാച ക്ഷാമാച ഇതി വിഗ്രഹേ ഇതരിതര യോഗം ദ്വന്ദേ കൃതേ ദിവനെ ദ്യാവാ ക്ഷാമേ ദൗശ്ച ക്ഷാമാച ഇതി വിഗ്രഹേ. സ്വാമി ഇവിടെ പറയുന്നെല്ലാം വേദങ്ങളിലുള്ള പ്രയോഗങ്ങളല്ലേ? ആ വേദത്തിലുള്ള പ്രയോഗം. നേരത്തെ പറഞ്ഞ ആ സൂത്രം സ്മൃതിയിലുള്ള പ്രയോഗത്തിനനുസരിച്ചാണോ? ഏതാണ് ക്ഷുദ്രാണാം അനിരവസിതാണ്? ദേവതാദ്വന്ദം വന്നില്ലല്ലോ. അല്ല അവിടെ അപ്പൊ സ്മൃതി ഈ സമയത്ത് വന്നു കഴിഞ്ഞോ? പാണിനിയുടെ കാലമായപ്പോഴും സ്മൃതികളൊക്കെ വന്നു കഴിഞ്ഞോ? പിന്നെ പാണിനിയുടെ കാലത്ത് എല്ലാം മനുസ്മൃതിയല്ലേ പാണിനി പ്രമാണമായി? മനുസ്മൃതി ഇതിലും പ്രാചീനമല്ലേ? മനുസ്മൃതി വളരെ പ്രാചീനമല്ലേ? അല്ല പാഠഭേദങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പണിനിയേക്കാളും ഒക്കെ പ്രാചീനമാണ്, വളരെ പ്രാചീനമായ സ്മൃതിയാണ് മനുസ്മൃതിയുള്ള. എത്രയോ കാര്യങ്ങൾ പണിനി പറഞ്ഞിട്ടുണ്ട്. അത് ബുദ്ധനേക്കാളും പ്രാചീനമുള്ളതായിരിക്കുന്നു. പണിനി കുമാരശ്രമണാദിഭി സൂത്രം പഠിച്ചിട്ടുണ്ട്. ശ്രമണ ശബ്ദം വന്നിട്ടുണ്ട് കുമ്പത്വത്തിന്. അപ്പോ പാണിനിക്ക് മുമ്പ് ആയിരുന്നു ബുദ്ധൻ. കുമാരീ ശ്രമണ കുമാരശ്രമണ എന്നാണ് ശ്രമണം എന്ന് വെച്ചാൽ ബുദ്ധ സന്യാസിൻ. കുമാരീ ശ്രമണ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം വന്നിട്ട് കുമാരശ്രമണ എന്ന് പറഞ്ഞു കുമ്മദ്ഭാവം വിചരിക്കും. കുമാരശ്രമണാദിവി സൂത്രം തന്നെയാണ്. അതിനു മുമ്പേ ഉള്ളതായ ആണ് മനസ്മൃതി. മാതരപിതരോ ഉദീചാം ഉദീചാം കിം മാതാപിതരോ ഉദീജാം മതാനുസാരേണ മാതരപിതരോ ഇതി ഭവതി. അന്യേഷാം മതാനുസാരേണ മാതാപിതരോ ഇതി ഭവതി. അത്ര മാതരപിതരോ ഇത്യത്ര മാതൃശബ്ദസ്യ ഋകാരസ്യ ആനങ് ഇത്യസ്യ താനെ ആരങ് ആദേശ ആരങ് അദ്ദേഹം മാതര ഇതി സിദ്ധ്യതി പിതൃ ഇതി ദിവനെ പിതൃ ഇതി ഭവതി അന്യത്ര മാതൃ മാതാപിതൃ അത്ര സൂത്രേണ ആനങ്ങൃത്വന്ദ്വേന ആനങ്ങീകൃത്തെ മാതാപിതൃ ഇതി പൂർവോത്തര ആരങ് കിന്തു ആരങ് സൂത്രേവ നിർദ്ദിഷ്ട തദർത്ഥം തദ്വിധാനാർത്ഥം സൂത്രാന്തരം നാസ്തി കിന്തു പണിന ഏവ സൂത്രേ ആരങ് സഹിത മാതര പിതരശബ്ദവും നിർദ്ദിഷ്ട മാതര പിതരവും ഇത്യവി സാധു ഏവ മാതാപിതരവും ഇത്യവി യുക്തമേവ ദ്വന്ദ്വാദ് ചൂദാശാഹാന്ത സമാഹരേ ദ്വന്ദ്വാദ് ചൂദാശാഹാന്ത സമാഹരേ ഇതും സൂത്രം സമാസാന്ത വിധായകം ഭവതി ദ്വന്ദ്വാച്ചുദാശാഹ ഇതരേതരേക ദ്വന്ദ്വഃ ടു സ്ച ദസ്ച ഷസ്ച ഹസ്ച തേഷാം അന്താഹ ചുദാശാഹ അന്താഹ അത ഉക്തം ചു ചവർഗാന്താ ദാശാഹാന്താശ്ച ദ്വന്ദ്വാ ടച്ച് സ്യാത് സമാഹാരേ ചവർഗാന്ത സമാഹാരാത് ഏവം ദകാരാന്ത ദകാരാന്ത ഇത്ര അകാര ഉച്ചാരണാർത്ഥ കേവല ദ് അന്ത സമാഹാരാത് ഏവം ഷ ഷകാരാന്ത സമാഹാരാത് ഹകാരാന്ത സമാഹാരാത് ച സമാസാന്ത ടച്ച് സ്യാത് വാക്ച ത്വച്ച വാക്ത്വചം ആശേഷ്യത്തെ വാച് ഇത്യത്ര കുത്തുകൃതെ വാക് പദാന്തത്വാ ചോക്കു ഇത്യനേന കുത്തുകൃതെ വാക് തോച്ച് അത്ര കുത്തും നഭവതി കസ്മാത് പദാന്തം സുവസ്തി അത്രാപി പദാന്തത്വമേവ പദാന്തത്വം സുലോപ അത്രാപി സുഹു സുലുപ്യതെ കിന്തു അത്ര കുത്തുന്ന ത്വച് ഇത്യത്ര കസ്മാത് ഭസഞ്ജ്ഞായഃ സത്വാ ടച്ച് കൃതേ അകാര ശിഷ്യതേ യജി ഭവിത്തിനേന തത്ര ഭസഞ്ജ്ഞായാം കുത്തുന്നാസ്തി വാക് ത്വച്ച വാക് ത്വചം ഇതി ഭവതി എവം ത്വക്ച സൃക്ച ഇതി വിഗ്രഹീകൃതേ ത്വച് സൃജ് സൃജ് ശബ്ദ ഇതി സ്ഥിതേ സമാസാന്ത പൂർവദേവ ത്വച് ഇത്യസ്യ സ്ഥാനെ കുത്വേ ത്വക് ഇതി ഭവതി സൃജ് ആ ടച്ച് കൃതേ സൃജം ത്വക്ച സൃജസ്ഥ സൃക് മാല സ്രജ് സ്രജ് സ്രജ് മാല സമീച ദൃശത് അത്രാവി ശമീ ദൃശത് ടച്ച് ശമീ ദൃശതം ശമീ വൃക്ഷം, ദൃഷത്ത് പാറ, തയോഹ സമാഹാര, അതിന്റെ സമാഹാരം. വനത്തിലും മറ്റും പാറയും ശമീവൃക്ഷങ്ങളും ചേർന്ന് നീക്കുമ്പോൾ ശമീദൃഷം എന്ന് പറയും. വാക്തിഷം, വാക്ചത്തുട്ടിച്ച, വാചസു തിഷുസു. വാചെന്ന് പറഞ്ഞ വാക്, തുട്ടെന്ന് പറഞ്ഞ കാന്തി. ഒരാളിൽ വാക്കുമുണ്ട് കാന്തിയുമുണ്ട്, മുഖകാന്തിയും മറ്റും. വാക്തിഷം അത്രാവി വാക്ച വിഗ്രഹം പറയും. വാചസു തിഷുസു, വാചിത്തേത്ര കുത്വേ വാക്, തിഷുത്തേത്ര സമാസാന്തികൃത ആ തിഷ, തിഷം വാക്തിഷം. തയോ സമാഹാര ഛത്രോപാനഹം, ഛത്രഞ്ച ഉപാനച്ച, ഛത്രശബ്ദാകാരാന്ത ഉപാന ശബ്ദ അധീത ഉപാന ഉപാന ഇത്യതഃ ഹകാരസ്യ സ്ഥാനേ കേന സൂത്രേണ കിം ഭവതി? ഉപാന സ്ത്രീലിംഗ പ്രകരണ പ്രഥമ സൂത്രം. നഹോദ്ധഃ നഹി വൃത്തി വിഷി വേദി രുചി തനിഷു കൗ ഇതിനേന ഉപശബ്ദസ്യ ദീർഘഃ ഉപാ അത്ര ഉപാനഹ ടച്ചി കൃതേ ഭസഞ്ഞ സത്വാദ് അത്ര നഹോധ ഇത്യാദി ഗന്ന ഭവതി അതോ ഛത്ര ഉപാന ഇത്യത്ര ഗുണേകൃതേ ഛത്രോപാനഹം ഇതി ഭവതി. ഛത്രസു ഉപാനസു ടച്ചി കൃതേ ഛത്ര ഉപാനഹം. പദാന്തകാര്യം നഭവതി ഛത്രോപാനഹം ഇതി സിദ്ധ്യതി. സമാഹാരേക്കും അത്ര സൂത്രേ യുക്തം സമാഹാരയിതി. അതഃ പ്രാവൃഡ് ശരതു, പ്രാവൃഡ് ച ശരദ് ച, അത്ര സമാസാന്തോ ന ഭവതി. അതഃ പ്രാവൃഡ് ശരതു, അത്ര സമാഹാരത്വം നാസ്തി, സമാസാന്തോപി ഭവതി. അതഃ ഇതരേതര ദ്വന്ദ്വേ കൃതേ പ്രാവൃഡ് ച ശരദ് ച പ്രാവൃഡ് ശരദൌ ഇതി ഭവതി. ഋതുക്കളാണ് പ്രാവൃഡ്, ശരത്തെന്ന് പറയുന്ന ഋതു, പ്രാവൃഡ് മഴ ഉള്ള സമയം. ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു.